ആത്മാ നസത് അനാത്മാസത് ഇതി വിദ്യോതതേയ ശൈവാവിദ്യ യഥാ രുജ്ജസർപ്പയോർ അയഥാർത്ഥദൃക്. ആത്മാ നസത് അനാത്മാ സത് ഇതി വിദ്യോതതേ യേയ സ ഏവ അവിദ്യ യഥാ രജ്ജസർപ്പയോ അയഥാർത്ഥ ദൃക്. ആത്മാ ന സത് അനാത്മാ സത് ഇതി യയാ മായയാ വിദ്യോതതേ സ മായാ ഏവ അവിദ്യ യഥാ രജ്ജസർപ്പയോ അയഥാർത്ഥ ദൃക്. ഏറ്റവും ലളിതമായ സംസ്കൃതം, ഇതിലും ലളിതമായ സംസ്കൃതം പറയാൻ പറ്റില്ല. പക്ഷെ അർത്ഥം അതുപോലല്ല, അർത്ഥം ഓരോന്നിനും വളരെ ഗഹനമാണ്. എന്തുകൊണ്ട്? അദ്വൈതം എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വലിയൊരു തത്വശാസ്ത്രമാണ്, അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ആശയത്തെ ചുരുക്കാൻ പറ്റില്ല, ഭാഷയെ മാത്രമേ ചുരുക്കി ലളിതമാക്കി പറയാൻ പറ്റൂ. അതുകൊണ്ട് ലളിതമായ ഭാഷയാണ്, അതുകൊണ്ട് ആശയം വളരെ ലളിതമാണ്, അങ്ങനെ കരുതരുത്. ആൾക്കാർ പറയും ഗുരുവെല്ലാം വളരെ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഇതൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് പറയുന്നത്, ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഭാഷയെന്ന് വെച്ചാൽ സംസ്കൃത ഭാഷയിൽ ലളിതമായ ഭാഷ. സംസ്കൃതം അറിയാത്തവർക്ക് ഇത് ലളിതമുണ്ട് ആണോ? സംസ്കൃതം അറിയുന്നവർക്ക് ലളിതമായ ഭാഷയാണ്, ഏറ്റവും ലളിതമായ ഭാഷ. അറിയാത്തവർക്ക് ഇത് ലളിതമുണ്ട്. ആത്മാ നസത് പറയുന്നു, നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം. ആത്മാവ് സത്തല്ല എന്നുവെച്ചാൽ ആത്മാവ് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പൂടെ കടന്നു പറഞ്ഞാൽ എന്ത് പറയും? മുമ്പ് മനസ്സിലാക്കിയനുസരിച്ച് എന്നാണോ നേരത്തെ പറഞ്ഞത്? മുമ്പ് പറഞ്ഞ ആത്മാവ് നസത് സത്യമല്ല പരമാർത്ഥമല്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പൂടെ കടന്നങ്ങനെ പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ച് അങ്ങനെ ശരിയാവത്തില്ല. അർത്ഥത്തെ എങ്ങനെ വിപുലമാക്കി പറയും? ഞാൻ പറഞ്ഞ അർത്ഥം വളരെ വിപുലമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു മറന്നു. ഇതൊരു പിന്തുടർച്ച വേണം. എന്ത് പറയും? ആത്മാവ് അബാധിതമായൊരു സത്യമുണ്ട. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ശരിക്കും ആത്മാവ് അബാധിതമായ സത്യം. ഒരിക്കലും അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. ആ സത്യത്തെയാണ് പറയുന്നത്. ആത്മാവ് സത്യമാണെന്ന് പറഞ്ഞാൽ ആത്മാവ് സത്യം രണ്ടെന്നുള്ളതല്ല, ആത്മാവ് സത്യം തന്നെയാണ്. അല്ലാതെ ആത്മാവിന് സത്യമുണ്ടെന്നോ ആത്മാവിന്റെ സത്യമൊന്നും അല്ല. നമ്മൾ സാറിന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ സത്യം പറയുന്നവനാണെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ സത്യം വേറെ, ഞാൻ വേറെ സത്യം വേറെ ആയതുകൊണ്ട് എനിക്ക് കള്ളവും പറയാം. ഞാൻ സത്യമല്ലല്ലോ, ഞാൻ പറയുന്നതാണ് സത്യം. പക്ഷെ ഞാൻ സത്യം എന്ന് പറഞ്ഞാലോ, പിന്നെ അതിന് പറയാൻ പറ്റില്ല. അല്ല, ആത്മാവ് സത്യം എന്ന് പറഞ്ഞാൽ ആത്മാവ് സ്വയം സത്യം തന്നെയാണ്. ആത്മാവെന്നും പറയാം, സത്യമെന്നും പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. ആൾക്കാർ വിചാരിക്കും സത്യം വാക്കിലുള്ള സത്യം, പ്രവൃത്തിയിലുള്ള സത്യം, ചിന്തയിലുള്ള സത്യം, പിന്നെ ഇതൊക്കെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇത് അബാധിതമായ സത്യമാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉള്ള സത്യങ്ങൾ ചിലപ്പോൾ അസത്യമായി മാറും. അല്ലേ, നിങ്ങൾക്ക് സത്യം എന്ന് തോന്നുന്നു, നാളെ ഇന്ന് നമ്മൾ സത്യം എന്ന് വരുത്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി നാളെ നമുക്ക് തന്നെ ബോധ്യപ്പെടും അത് അസത്യമാണ്. അതൊക്കെ ബാധിതമായ സത്യങ്ങളാണ്, മാറിപ്പോകുന്ന സത്യങ്ങളാണ്, നശിക്കുന്ന സത്യങ്ങളാണ്, അസത്യം ഒന്നും ബോധിക്കാൻ പറ്റിയ സത്യങ്ങളാണ്. അതൊന്നും തന്നെ ഇവിടെ പറയുന്നു, ഒരിക്കലും അസത്യമാകാത്ത സത്യം അതാണ് ആത്മാവ്, അതാണ് അബാധിതമായ സത്യം. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ അങ്ങനെയല്ല പറയുന്നു, ആത്മാ ആത്മാവ് അങ്ങനെ ഒരു സത്യമല്ല. സാധാരണ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്, അങ്ങനെ ഒരു സത്യമൊന്നുമില്ല. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളീ കാണുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ, വേറെ സത്യമൊന്നുമില്ല. അതിനപ്പുറം ഒരു സത്യം ഇല്ല എന്ന് അപ്പോ ആത്മാവിനെ സംബന്ധിച്ച് ചോദിച്ചാലോ, ശരി ഇവിടെ എത്രയൊക്കെ ഉള്ളൂ ആത്മാവ്. ആത്മാവെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സത്യമേ അല്ല, ഒരു തോന്നലാണ്. പരമാർത്ഥ സത്യം അങ്ങനെ ഒന്നില്ല. ഈ പരമാർത്ഥ സത്യം എന്ന് പറയുന്നത് ആധ്യാത്മിക ചിന്തയിലേ ഉള്ളൂ. ഭൗതികശാസ്ത്രത്തിലൊന്നും പറയുന്ന പോലെ ഒരു പരമാർത്ഥ സത്യത്തെ അവര് അംഗീകരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സത്യമേ ഉള്ളൂ, അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. ആത്മീയതയിലാണ് പറയുന്നത് എന്താണ്? പരമാർത്ഥമായൊരു സത്യമുണ്ട്. അപ്പൊ ആത്മീയത അംഗീകരിക്കാത്ത ആരും തന്നെ പരമാർത്ഥ സത്യത്തെ അംഗീകരിക്കുന്നു. ആത്മീയത അംഗീകരിക്കുന്നവർക്ക് പരമാർത്ഥ സത്യത്തെ അംഗീകരിക്കാൻ പറ്റും. അപ്പോ ആത്മീയത അംഗീകരിക്കാത്തവരെല്ലാം പറയും എന്താണ്? ആത്മാവ് സത്യം അല്ല. അതാണ് പഴയകാലത്ത് ചാർവാകന്മാര് പറഞ്ഞത്. അവരോട് ചോദിച്ചു ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്തു പറയും? ചാർവാകന്മാര് ചാരു വാക്ക് യെസ് ആർക്കാവണം നല്ല മനോഹരമായ വാക്കുകൾ പറയാൻ കഴിയും. കേൾക്കുമ്പോൾ വളരെ ശരിയെന്ന് തോന്നുന്ന, ആൾക്കാരെ ആകർഷിക്കുന്ന വാക്കുകൾ പറയും ഒരാണ് ചാർവാക്. ഒരു കാലത്ത് ഇന്ത്യയിലെ ചാർവാകന്മാർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് വേണം ആ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം നല്ല വാക്ക് പറയുന്നവനെന്ന് ജനങ്ങൾ പറയണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ അയാൾ പറയുന്നതൊക്കെ നല്ലതായിട്ട് ജനങ്ങൾ അംഗീകരിച്ചിരുന്നു. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ നല്ല പ്രചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാർവാകൻ എന്ന പേര് വന്നത്. ഒരു കാലത്ത് ചാർവാകനെ എല്ലാവരും അംഗീകരിച്ചിരുന്നു. ആ ചാർവാകനോട് ചോദിക്കണം, ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ചർവം പറയും ഉണ്ട്, ആത്മാവുണ്ട്. ഇല്ലെന്നല്ല പറയുന്നു, ഇനിയോ ഉണ്ടെന്നു. പക്ഷെ ഈ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്നത് തന്നെ പട്ടിയുടെ ആത്മാവ് പട്ടി തന്നെ, പൂച്ചയുടെ ആത്മാവ് പൂച്ച തന്നെ, എന്റെ ആത്മാവ് നീ തന്നെ, എന്റെ ആത്മാവ് ഞാൻ തന്നെ, ഈ ശരീരം ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നു. എന്റെ ആത്മാവ് ഇവരൊന്നും അങ്ങനെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നു, ഇതാണ് ആത്മാവെങ്കിൽ ഈ ശരീരത്തിൽ പ്രാണനുണ്ട്, പ്രാണശക്തിയുണ്ട്, ബോധം അറിവുണ്ട്, ഇതൊക്കെയോ? ഇതൊക്കെ എവിടുന്ന് വന്നു? ശരി, ഇനി മേശയ്ക്ക് ആത്മാവുണ്ടോ? അതില്ല ചെറുതാകും. പിന്നെ ശരീരത്തിൽ ആത്മാ, ശരീരം ഇതാണ് ആത്മാവ്, പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരീരത്തിൽ പ്രാണന് ബുദ്ധി എന്നാ ഉണ്ടല്ലോ. അപ്പൊ ഇത് പാറ പോലെ അല്ലല്ലോ. അപ്പൊ ഇവിടെ പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇവിടെ ആത്മാവ് വേറെ കാണണം എന്ന് ചോദിച്ചാൽ ചാർവാക എന്ന് പറയും? നമ്മുടെ ഈ പ്രാണനും നമ്മുടെ ഈ ബോധവും എല്ലാം ഈ ഭൂതങ്ങൾ, ചെറുവകന്മാർക്ക് നാല് ഭൂതങ്ങളുണ്ട്. ആകാശം ഒരു ഭൂതമല്ല, പൃഥ്വി അപ്പ് തേജസ് വായു. ഈ നാല് ഭൂതങ്ങൾ കൂടിച്ചേരുമ്പോൾ ആ കൂടിച്ചേർന്നിൽ നിന്നുണ്ടാകുന്നതാണ് എന്ത്? പ്രാണനും ബോധവും. പൃഥ്വിക്ക് അങ്ങനെ ഉണ്ടാകാം. ഈ ശരീരം പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ജഡമാണ് അല്ലേ? കാരണം ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് മേശയും പഞ്ചഭൂതമാണ്. പഞ്ചഭൂതങ്ങളുടെ നാല് ഭൂതം അവിടെ ബോധമുണ്ടോ? മേശ നാല് ഭൂതങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതാണ്, പുസ്തകം നാല് ഭൂതങ്ങൾ കൂടി ചേർന്നിരിക്കുകയാണ്, അവിടെയൊക്കെ ബോധമുണ്ടോ? പ്രാണനുണ്ടോ? അതിൽ നിന്ന് വേറിട്ടൊന്ന് ഈ ശരീരത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ നാല് ഭൂതങ്ങൾ കൂടിച്ചേർന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മേശയെ പോലെ ഇരിക്കാത്ത, അല്ലെങ്കിൽ മേശ എന്നെ പോലെ ഇരിക്കുക, ഇവിടെ എല്ലാം കൂടിച്ചേരലുണ്ട്. അതിന് ചറവകൻ പറയുന്നത് എന്താണ്? പറയുന്നത് കരുപ്പട്ടി പിന്നെ നല്ല വെള്ളം പിന്നെ പട്ട തീയും തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വരും? എന്താ ഉണ്ടാകും? ആവി ഉണ്ടാകും. അതിൽ നിന്ന് വാറ്റിയെടുത്ത, ഇനി വാറ്റിയെടുക്കണ്ട, ആ സാധനം മതി. കോടാന്ന് പറയും ഞങ്ങളുടെ നാട്ടില്, കോടാന്ന്. ഇത് കുടിച്ചാലും എന്താകും? ഫിറ്റാകും. ശരി, ഈ ഫിറ്റാകുന്ന സാധനം കരുപ്പട്ടിയിലുണ്ടോ? പട്ടയിലുണ്ടോ? വെള്ളത്തിലുണ്ടോ? ഏതെങ്കിലും അടിച്ചാൽ ഫിറ്റാകും? ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്ത് വരുന്നു? പുതിയൊരു സാധനം വരുന്നു, ഫിറ്റാക്കുന്ന സാധനം. അപ്പോ എന്ന് വിചാരിച്ച് കുറച്ച് വെണ്ടയ്ക്കയും കത്തിരിക്കയും എല്ലാം കൂടെ മുറിച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിഞ്ഞാൽ അത് അടിച്ചാൽ ഫിറ്റാകും. സാമ്പാറാകത്തെയോ? അപ്പൊ ഈ നാല് സാധനങ്ങൾ കൂടിച്ചേർന്ന എല്ലായിടത്തും ഫിറ്റാകുന്ന സാധനം കിട്ടത്തില്ല. ഇവിടെയും നാല് സാധനം കൂടിച്ചേർന്നിരിക്കുക. അവിടെ ബോധവും പ്രാണനും ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഈ ശരീരം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി ഇത് കൂടിച്ചേർന്നിരിക്കുക. ഇതെല്ലാം നാല് ഭൂതങ്ങളിൽ ഇങ്ങനെ കൂടിച്ചേരുമ്പം എങ്ങനെയാണോ ശർക്കരയും മറ്റ് സാധനങ്ങളും കൂടി ചേരുമ്പോൾ അതിൽ നിന്ന് ലഹരി ഉണ്ടാകും, അല്ലെങ്കിൽ ലഹരി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം ഉണ്ടാകുന്നത്, അതുപോലെ എന്ത് വരുന്നു? ആ നാലിലും കാണാത്തത് എന്നാൽ കൂടിച്ചേരുമ്പോൾ മാത്രം ഉണ്ടാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. നാലും ഓരോന്നോരോന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലഹരിയില്ല, പക്ഷെ കൂടിച്ചേരുന്ന എന്തോരും അത് പതഞ്ഞു പൊങ്ങി അതിലത്ത് കഴിച്ചാൽ ലഹരി വരും. ലഹരി എന്ന് പറയും. പണ്ട് ഞങ്ങളുടെ നാട്ടും പുറത്തൊക്കെ അന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു സൈഡ് ബിസിനസ്സാണ് ഇത് കൊണ്ടുവന്ന് ആരുടെയെങ്കിലും പുറയിടത്തിൽ കൊണ്ടുവന്ന് ഇതൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് പൊഴിച്ചു വലിയ കലങ്ങളിൽ പൊഴിച്ചിട്ടിട്ട് ഞങ്ങളുടെ പശുക്കളെയൊക്കെ ഇങ്ങനെ അഴിച്ചുവിടുന്നു പുല്ല് തിന്നാനായിട്ട്. ഇത് ചെന്ന് ഇനി ചവിട്ടുമ്പോൾ ദ്വാരം വരും, ഇതിൻ്റെ അകത്ത് നല്ല മണം വരും. മണം വന്നിട്ട് ഇവനെന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തോട്ട് തല കടക്കുമ്പോൾ ശർക്കരയില്ല, ഇതങ്ങ് കുടിക്കും. കുടിച്ചിട്ട് വൈകുന്നേരം നാല് കാലം ഇങ്ങനെ വരും. പശു എന്താ ഇങ്ങനെ വരുന്നത്? ശരിക്കും ഈ മനുഷ്യൻ വെള്ളം അടിക്കുമ്പോഴാണല്ലോ നാല് കാലം അടക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പശുക്കളും കാളയും പോത്തുമെല്ലാം നാല് കാലം വീണ് മുട്ടുകുത്തി വീണ എണ്ണേച്ച് വേച്ച് വേച്ച് തിരിച്ചു വരും. വാഗ്ദാനം കഴിച്ചാൽ മതി, മൃഗങ്ങൾ കഴിച്ചാലും എന്ത് വരും, ഇതങ്ങ് ഫിറ്റായി. അവർക്കത് വലിയ രസമാണ്, കുറച്ച് ശർക്കരയില്ല, കരിപ്പട്ടിയില്ല, അവർ നിറയും കുടിക്കും. കൂടുതൽ കുടിച്ചാൽ ചത്തും പോകും. അപ്പൊ അതിലെന്ത് വരുന്നു, ലഹരി ഉണ്ടാവും. അതുപോലെയാണ് ഈ ശരീരത്തിൽ പ്രാണനം എന്താണ് ബോധമൊക്കെ ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ കൂടിച്ചേരുന്നതാണ്, ബോധമുണ്ടെന്നേ ഉള്ളൂ. നാല് ഭൂതങ്ങൾ കൂടിച്ചേരുന്ന ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്കും അറിയാം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് എന്തത്, വെള്ളം. ഹൈഡ്രജൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ദ്രവത്വമില്ല, വെള്ളത്തിലൊരു ദ്രവത്വം ഉണ്ടല്ലോ. ഹൈഡ്രജനിൽ ദ്രവത്വമില്ല, ഹൈഡ്രജൻ ആറ്റത്തിൽ ദ്രവത്വമില്ല. ഓക്സിജൻ ആറ്റം എടുത്തു നോക്കിയാലോ അതിന് ദ്രവത്വമില്ല, പക്ഷെ ഇത് ചേർന്നു കഴിഞ്ഞാൽ ദ്രവത്വം വരുന്നു. അപ്പൊ രണ്ട് വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ കൂടി ചേർന്നാൽ ഈ രണ്ടിൽ നിന്നും വ്യത്യസ്ത സ്വഭാവമുള്ള മൂന്നാകം ഉണ്ടാകാം. ഇത് കണ്ടുപിടിച്ച പഴയ സയന്റിസ്റ്റുകൾ ചാർവാകന്മാരാണ്. എല്ലാം ഇവിടെ എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നു, ഹൈഡ്രജൻ ക്ലോറിൻ രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത്, അതാണ് ഉപ്പ്. ഈ രണ്ട് വസ്തുവിനും എന്തില്ല, ഉപ്പില്ല. പക്ഷെ ഉപ്പിലുപ്പുണ്ട്, രണ്ടും ചേർന്ന് എന്നുവെച്ചാൽ രണ്ട് രാസ വസ്തുക്കൾ കൂടി ചേർന്നാണ് രണ്ടിലും ഇല്ലാത്ത ഒരു മൂന്നാമതൊരു സ്വഭാവം വരും. അതുപോലെ ഈ ഭൗതികമായ നാല് പദാർത്ഥങ്ങൾ കൂടി ചേർന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് വ്യത്യസ്തമായ ബോധവും പ്രാണനും എല്ലാം ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ എന്ത് പറയും, ആത്മാവ്. അപ്പൊ മറ്റുള്ളവർ ചോദിക്കും, ചാർവാകനെ നിൽക്കുന്നവർ അതങ്ങനെ ശരിയാവും, ഈ ശരീരത്തിൽ ഒരു ആത്മാവ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ മരിക്കുമ്പോൾ ഈ ശരീരം വിട്ടുപോയി വേറെ ശരീരത്തെ സ്വീകരിച്ച് ഇത് ഇതെന്ന് ചെയ്യുന്ന കർമ്മം കൊണ്ട് ഫലത്തെയൊക്കെ അനുഭവിക്കുന്നു, സ്വർഗത്തിൽ പോകുന്നു, നരകത്തിൽ പോകാൻ, അതിനൊക്കെ ഒരു ആത്മാവ് വേണ്ടേ? ചർവന്മാരോട് ചോദിച്ചാൽ അവരെന്ത് പറയും, അങ്ങനെ ഒരു സാധനമേ ഇല്ല, അവന് ഈ ബോധം ഇതൊക്കെ എവിടെ പോകും പറയുന്നു. നിങ്ങളൊരു ദീപനാളം കൊളുത്തി വെക്കുന്നു, ൂതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതവിടെ പോയി സ്വർഗത്തിൽ പോയാ നിരവധി പോയാ അതുവരെയുണ്ടായിരുന്ന പ്രകാശം ചൂടൊക്കെ അവിടെ പോയി. നിള്ളവർക്കിന്റെ നാളം എന്ന് പറയുന്നത് എന്താണ്, പ്രകാശമില്ലേ, ചൂടില്ലേ, നിങ്ങൾ ഓതി കഴിഞ്ഞപ്പോ അവിടെ പോയി പോയി അത് വേടിച്ചു പോയി. ഇത് നേരെ സ്വർഗത്തിൽ പോവും നരകത്തിൽ പോവും ഇല്ല. അവര് പറയുന്ന എന്താണ്, ഇത് ഇങ്ങനെ കൂടിച്ചേർന്നപ്പോ ഇതുണ്ടായി, വിഘടിച്ചാൽ ഇതെല്ലാം നശിച്ചു. അല്ലാതെ ഇതിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് സ്വർഗത്തിൽ പോകാനൊരു ആത്മാവൊന്നുമില്ല. ഇങ്ങനെ അതെന്താ തിരിഞ്ഞങ്ങ് പോകും. അല്ലേ, നിങ്ങൾ ശരീരത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, കത്തിക്ക് പൊഴിച്ചിടും, അത്രയേ ഉള്ളൂ. കൂടിച്ചേർന്ന് എന്ത് ചെയ്തു, പോയി, വേറെ തിരിഞ്ഞങ്ങ് പോയി. നിങ്ങൾ വെള്ളം എടുത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാതകങ്ങൾ അങ്ങനെ പോകും, വായു ലഭിച്ചു. അതുപോലെ പല പല രൂപാന്തരം പ്രാപിക്കും. പല പല രീതിയിലായി ചൂടാക്കി ചൂടാക്കി ചൂടാക്കി പിന്നെ വായുവിനെ ചൂടാക്കി പല പല പദാർത്ഥങ്ങളായി അതങ്ങ് മാറുകയാണ്. ഐസിനെ എടുത്ത് ചൂടാക്കി വെള്ളമാണ്, വെള്ളത്തെ ചൂടാക്കിയ വായുവാണ്, വായുവിനെ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റങ്ങളെല്ലാം സ്വതന്ത്രമാകും, അതിൻ്റെ ഇലക്ട്രോൺസിൽ നിന്നെല്ലാം മാറും. പിന്നീട് പ്ലാസ്മയാകും, പിന്നെ അത് കോർക്കാകും, പിന്നെ അതിനെ മേടിക്കാൻ പറ്റാതെയാകും. അത് ഭൗതിക വസ്തുക്കളൊക്കെ അങ്ങനെയാണ്. അവസാനം ഞാൻ നീക്കുന്ന കോർക്കെന്ന് പറയുന്ന ഒരു അവസ്ഥ ചെന്നി. അതുപോലെ ഇതെല്ലാം എന്ത് ചെയ്യും, എല്ലാം വിഘടിച്ച് പോകും, മാത്രമേ ഉള്ളൂ, എല്ലാം ആത്മാവൊന്നും. അതങ്ങനെ ശരിയാവും വേദത്തിൽ പറഞ്ഞിരിക്കുന്നതോ? വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ കർമ്മങ്ങൾ ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ ആത്മാവുണ്ട്. നിങ്ങൾ മരിച്ച് നിങ്ങളെ കുഴിച്ചിട്ട് കഴിഞ്ഞാലും കത്തിച്ചാലും എന്ത് ചെയ്യും, ആത്മാവ് സ്വർഗത്ത് പോകും. വാദനവരെന്താ പറയുന്നത്, ഈ വേദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുന്നത്, ജദ്ഭരി തുർഭരി വേദമന്ത്രങ്ങളാണ്, കേട്ടാൽ ആർക്കും എന്തെങ്കിലും മനസ്സിലാവും. എന്താ ഇത്, ധൂർത്തന്മാരുടെയും ഭാണ്ഡന്മാരുടെയും വഞ്ചകന്മാരുടെയും വാക്കുകളാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയാണ്. ഇങ്ങനെ ഒരു ആത്മാവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ യാഗങ്ങളൊക്കെ നടത്തി കാശുണ്ടാക്കി പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, അങ്ങനെ ഒരാത്മാവൊന്നും ഉണ്ടാകത്തില്ല, അതൊരു പറ്റിപ്പ് ആണ്. നിശാ രാക്ഷസന്മാരാണ് ഈ വേദം ഉണ്ടാക്കിയെന്നാണ് ആര് പറയുന്നത്, ചരവാദന്മാർ. മൊത്തം തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വേദവും അസംബന്ധമാണ്, ഈ ആത്മാവും അസംബന്ധമാണ്. അതുകൊണ്ട് എന്താണ്, ആത്മാ ന സത്, ആത്മാവ് സത്യം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ചാർവാകം പറയുകയാണ്. പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, സുരേഷ് എന്ത് ചെയ്യും, കേട്ടോണ്ടിരിക്കുന്ന അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പറഞ്ഞാ പറഞ്ഞത് തന്നെ കേക്ക് തന്നെ. അവര് പറയുന്നതിന്റെ ഒരു യുക്തി ഉണ്ടോ? അത്രയും അംഗീകരിച്ചാണ്, അതാണ് അവര് പറയുന്നത്. അതുകൊണ്ട് അവര് ആണ് ഇന്ന് പഴയകാലത്ത് ചാർവാകന്മാരങ്ങനെ പറഞ്ഞ്, ഇന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പലരു വിഭാഗം പറയുന്നത് ചാർവാകം പറഞ്ഞാണ്. അതിനെ എതിർക്കുന്നവരുമുണ്ട്. എന്താ പറയുന്നത്, ഇതെല്ലാം ഇങ്ങനെ പല രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ബോധം ഉണ്ടാകുന്നത്. അതുപോലെ ശരീരത്തിലെ പ്രാണൻ എന്നെല്ലാം പറയുന്നത് എന്താണ്, ഈ ശരീരത്തിൽ നടക്കുന്ന ഉപ അപചയ പ്രക്രിയ, മെറ്റബോളിസം എന്ന് പറയും, അതെല്ലാം കൊണ്ട് സംഭവിക്കുന്നതാണ് പ്രാണനമൊക്കെ. ഇതൊക്കെ നിന്നുപോയ ഈ ബ്രെയിനിലെ രാസപ്രവർത്തനം നിന്ന എന്ത് ചെയ്യും? ബോധമുണ്ട്. ശരീരത്തിന്റെ ഈ മെറ്റബോളിസം അവസാനിച്ച പുറത്തു നിന്ന് എന്തെങ്കിലും ഉള്ളിലേക്ക് എടുക്കുക, നമ്മുടെ ഓരോ കോശങ്ങളും പുറത്തു നിന്ന് വസ്തുക്കളെ ഉള്ളിലേക്ക് എടുത്ത് ആ കോശ നിർമ്മിതിക്ക് ആവശ്യമുള്ള ഊർജത്തെ ഉണ്ടാക്കി അതിനെ നിലനിർത്തുകയാണ്. അതിനാണ് മെറ്റബോളിസം. അത് നിന്നുപോയി കഴിഞ്ഞാൽ എന്താണ് പിന്നെ എന്ത് സംഭവിക്കും? എന്നെടുത്ത് കുഴിച്ചിടും. ബ്രെയിനിലെ രാസപ്രവർത്തനം ഇല്ലാതെ നിന്നാ എന്ത് ചെയ്യും? ഇപ്പൊ പ്രാണനും ബോധവും എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളും അപചയ പ്രവർത്തനങ്ങളും ഒക്കെയാണ്. ഇതൊന്നും നടന്നില്ലെങ്കിൽ എന്തോരും ഇവിടെ ബോധമില്ല, പ്രാണനുമില്ല എന്നാര് പറയുന്നു? ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വിഭാഗം അങ്ങനെ പറയും. എന്നുവെച്ചാൽ പണ്ട് ചർവകന്മാര് പറഞ്ഞ അതേ യുക്തി തന്നെ പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? ഞങ്ങളുടെ ഈ തെളിവുണ്ട്, ഞങ്ങൾ തെളിവ് തരാം എന്ന് പറയുന്നു. ചിലർ പറയുന്നു അങ്ങനെയല്ല, എന്താണ് ബോധമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ബോധത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും. അവർ പറയും ഞങ്ങളേലും തെളിവുണ്ട്, ഞങ്ങളും തെളിയിച്ചു. ഇങ്ങനെ രണ്ടു ഭാഗത്താണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എല്ലാം പറയാൻ ഇന്നും ആൾക്കാരുണ്ട്, പണ്ടും ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ പരിണാമവാദികളൊക്കെ അങ്ങനെയാ പറയും. രാസപ്രവർത്തനം കൊണ്ടാണ് എന്തുണ്ടായത്? ജീവൻ ഉണ്ടായത്, പിന്നെ ക്രമേണ ബോധം ഉണ്ടായി വന്നു, ഏകകോശ ജീവികൾ വന്നു, ബഹുകോശ ജീവികൾ വന്നു, പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ടായി, അതൊക്കെ നശിച്ചു, പലതരത്തിലുള്ള കുരങ്ങുകളുണ്ടായി, പലതരത്തിലുള്ള മനുഷ്യരുണ്ടായി, അവസാനമാണ് ഇപ്പം നമ്മളുണ്ടായത്. അപ്പോൾ അവരുടെയൊക്കെ അവരൊക്കെ ചർവകന്മാർ പറയുന്നതിനോട് യോജിച്ചിരിക്കുന്നവരാണ് ഇന്നത്തെ പരിണാമവാദികൾ. അപ്പോൾ ഈ കൂട്ടരെല്ലാവരും എന്ത് പറയും? ആത്മാവ് നസത്, ആത്മാവ് സത്യമല്ല എന്ന് പറഞ്ഞാൽ ചാർവാകൻ പറയുന്നത് ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് ഒരു ആത്മാവ് സത്യമാണ്. ഈ ശരീരത്തെ ആത്മാവെന്ന് പറഞ്ഞാൽ ഓക്കെ, സത്യം. അതാണ് ചാർവാകൻ ആത്മാവ് ഉണ്ടെന്ന് പറയുന്ന ഇതാണ്, ഈ ശരീരം തന്നെയാണ് ആത്മാവ്, സത്യം തന്നെ. അല്ല, ശരീരത്തിൽ നിന്ന് വേറിട്ട് നമ്മൾ മരിച്ചാലും ശേഷിക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്. ആത്മാ സത്ത് എന്ന് പറയും. അപ്പൊ ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു. അപ്പൊ ചർവാകന്മാർ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുമ്പോ തന്നെ മറുഭാഗത്ത് നിന്ന് ഒരു നോട്ട് വേറെ കൂട്ടർ പറയുന്നു അത് ശരിയല്ല. അതിന് ആത്മാവ് ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് അതിന് ഒരുപാട് യുക്തികളിലൂടെ സമർത്ഥിക്കുന്നു. പണ്ട് ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കുന്ന യുക്തികളിലൂടെ ചാർവാകം നിഷേധിച്ച യുക്തികളിലൂടെ തന്നെയാണ് മദ്യം എന്ന ഒരു ഉദാഹരണത്തെ എടുത്ത് കാണിച്ചിട്ട് യുക്തിയിലൂടെ തന്നെ ചാർവാകം നിഷേധിക്കും. തിരിച്ച് മറിച്ചൊരു യുക്തിയിലൂടെ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കും. അപ്പൊ ഇവിടെ ഇല്ല എന്നുള്ള പക്ഷത്തെ എടുത്ത് കാണിക്കുകയാണ്, എന്താണ് ആത്മാ സത്ത്, അനാത്മാ സത്ത്, ചാർവാകൻ പറയുന്നത് എന്താണ്? ഈ ശരീരം ഈ കാണുന്ന ഈ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഇതാണ് സത്യം. അതങ്ങനെ ഇതെങ്ങനെ സത്യമാകുന്നത്? ഇത് നശിച്ചു പോകുന്നില്ലേ? നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാല് ഭൂതങ്ങളായി വിഘടിക്കും. പിന്നെ ആ ഭൂതങ്ങൾ എന്ത് ചെയ്യും? മറ്റെന്തെങ്കിലും ഒരു രൂപത്തെ പ്രാപിക്കും. ഈ ശരീരത്തിനെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഒരു ചെടിക്ക് വളമാക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ വരും, പിന്നെ എന്തായി മാറും? പറയാ ചെടിയുടെ ശരീരമാകും, പുഴുക്കൾ തന്നെയാണ് അതിന്റെ ശരീരമാകും. എന്തെങ്കിലും ഇവിടെ നശിക്കുന്നുണ്ടോ? വിഘടിച്ചിട്ട് വേറൊരൂപത്തിൽ സംഘടിക്കും, വീണ്ടും വിഘടിക്കും, വേറൊരൂപത്തിൽ സംഘടിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എന്താണ്? ആത്മാവെന്നുമല്ല, നാല് ഭൂതങ്ങളാണ്, ഇത് തന്നെയാണ് സത്യം. ഇത് നശിക്കുന്നൊന്നുമില്ല. നമ്മുടെ അനുഭവത്തെ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഒന്നും നശിക്കുന്നില്ല, എല്ലാം പരിണമിച്ച് മാറുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഒരു പരമാർത്ഥ സത്യം ഇല്ല, എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന സത്യം ഉണ്ട്. ഇതൊന്നും നിങ്ങൾ പറയുന്ന ആത്മാവ് അബാധിതമായ സത്യമെന്ന് നിങ്ങൾ പറയുന്ന ആത്മാവ് അല്ല. എന്നുവെച്ചാൽ ഇത് അനാത്മാവാണ്. നിങ്ങളുടെ ആത്മാവാണെങ്കിൽ എന്ത് വേണം? അബാധിതമായ സത്യമായി. ഇതെങ്ങനെയല്ല, ഇത് അനാത്മാവാണ്, മാറിക്കൊണ്ടിരിക്കുന്ന സത്യമാണ്. ഇത് നിങ്ങൾ പറയുന്ന അബാധിതമായ സത്യമല്ല, അതാണ് അനാത്മാന സത്യം. അനാസത്യം എന്ന് പറയുമ്പോൾ അബാധിതമായ സത്യം അല്ല, എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന സത്യം ആണ്. അത് സത്സമ്മതമാണ്. ചാർവാകന് ഇത് സത്യം എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ നിന്ന് വേറിട്ട് സത്യമായ ഒരു ആത്മാവുണ്ടെന്ന് പറയുന്നവർക്കാണ് ചാർവാകന് യോജിക്കാൻ പറ്റാത്തത്. ചാർവാകന്മാരുടെ ഗുരു ആരാണ്? ബൃഹസ്പതി. അവിടെയാണ് അങ്ങനെയും പറയാം. ഇന്നും എത്രയോ കാലമായി ചാർവാകന്മാരുടെ കാലം കഴിഞ്ഞ് എത്രയോ കാലമായി ഇന്നും ഭൗതിക ശാസ്ത്രജ്ഞന്മാരും നല്ലൊരു വിഭാഗം പറയുന്നത് എന്താണ്? അനാത്മാ സത്യം. അനാത്മാക്കളെന്ന് പറഞ്ഞ് നീ കാണുന്നതല്ല, ഇതൊക്കെ തന്നെയാണ് സത്യം. നല്ലൊരു വിഭാവം പറയുന്നു. ആത്മീയവാദികൾ മാത്രമാണ് എന്ന് പറയുന്നത്, ഇത് ശരിയല്ല. നേരത്തെ പറഞ്ഞു എന്താണോ അനാത്മാനസത്ത് ആത്മാസത്ത്, ഇത് ആത്മീയവാദികൾ പറയുന്ന എല്ലാ ചിന്താധികാരവും ഉണ്ട് ഇവിടെ. ആത്മീയവാദികളുമുണ്ട്, ആത്മീയവാദക്കാരുമുണ്ട്, ഭൗതികവാദികളുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായത്തോടെ പറയുകയാണ്. ലോകത്ത് ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നിലനിൽക്കുന്നുണ്ട് പറയുകയാണ്. അനാത്മ നസത്ത്. ഇങ്ങനെയും ബോധം ഉണ്ടല്ലോ ആൾക്കാർക്ക് അല്ലേ? ഇങ്ങനെയും ഒരുപാട് പേര് ഇങ്ങനെയും കരുതുന്നുണ്ട്. ഇങ്ങനെയുള്ള ബോധമുണ്ട്. ഇവരുടെ ഈ ബോധത്തെ ഇവിടെ ഗുരുദേവൻ എന്ത് പറയുന്നു? ഇത് അവിദ്യയാണ്. അവിദ്യാമായ പഴയ ചറവാകന്റെ ബോധവും ആത്മാവിനെ സംബന്ധിച്ച് ഇന്നത്തെ ആധുനിക ഭൗതികവാദികളുടെ ബോധമെല്ലാം എന്താണ്? അവിദ്യയാണ്. ആത്മാവിനെ പരമാർത്ഥ സത്യമായി മനസ്സിലാകാത്തവരുടെ ബോധം. ആത്മാവൊന്നില്ല, ഈ കാണുന്നതൊക്കെയാണ് സത്യം എന്നറിയുന്നവരുടെ ബോധം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാവുന്നു? അത് അവിദ്യാമായ കൊണ്ടുണ്ടാവും, അവിദ്യാരൂപത്തിലുള്ള മായ. ഈ ബോധത്തെ തന്നെ മായ എന്ന് പറയാം, ഈ ബോധം ഉണ്ടാകുന്നത് മായ ഉണ്ടെന്ന് പറയാം. രണ്ട് രീതി പറഞ്ഞാൽ ശരി. ഇത് വിദ്യ അല്ലെന്ന് ചുരുക്കം, മായയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ ഗുരുദേവൻ വിശദീകരിക്കുന്നത്. ആത്മാനസത് അനാത്മാസത് ഇത് വിദ്യോതതേയ സേവ വിദ്യ യഥാ രജ്ജു സർപ്പയോര യഥാർത്ഥ ദൃക്.